ഒരു 3 വയസ്സ് ഒക്കെ വരണം നമുക്ക് ഓർമ്മ വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതുവരെ അറിഞ്ഞതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഓർമ്മ നശിക്കാനും തുടങ്ങും പൊതുവെ. ബ്രെയിൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഓർമ്മ നശിക്കാനും തുടങ്ങും. അപ്പൊ ഈ ഓർമ്മയുള്ള കാലത്തെ അറിവിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പ് അറിവുണ്ട്, പിന്നും അറിവുണ്ട്. എന്നാലും ഈ അറിവെന്ന് പറയുമ്പം അപ്പോ ഓർമ്മ വെച്ചതിന് ശേഷം തന്നെ നമ്മൾ അറിയുന്നു, ചില കാര്യങ്ങൾ അറിയും, അവ്യക്തമായിട്ട് അറിയും. പലർക്കും പലതരത്തിലാണ്, ചിലർ കുറച്ച് താമസിച്ച് ഓർക്കത്തുള്ളൂ, ചിലർ കുറച്ചുകൂടി നേരത്തെ ഓർക്കും, ചിലർ 5 വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ ചിലർക്ക് ഓർമ്മ കാണും, ചിലർക്കതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ ഓർമ്മ വരും. എന്തായാലും ഇവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ അറിവ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ നമുക്ക് ഓർമ്മയൊക്കെ വന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഓർമ്മ വന്നാൽ തന്നെയും നമ്മൾ ഈ അറിയുന്നതൊക്കെ സത്യമാണോ അസത്യമാണോ ഇതൊക്കെ എപ്പോഴാ ചിന്തിക്കുന്നത്? പിന്നീട് എപ്പോ മുതൽ സുരേഷ് എപ്പോ മുതൽ ചിന്തിക്കാൻ തുടങ്ങി? ഏത് കാലം മുതൽ? എന്നോട് കാലം വേണമല്ലോ. എത്ര വയസ്സ് മുതൽ? 10 വയസ്സ്. ആ അപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങിയ അദ്ദേഹം. അതുകൊണ്ടാണ് എന്താ അങ്ങനെ ചിന്തിക്കാൻ നിമിത്തം കാരണം. അതറിയണോ? നിത്യാനിത്യ വിവേകം 11 വയസ്സിൽ തുടങ്ങിയെന്നാ പറയുന്നത്. എന്താ കാരണം? സാധാരണഗതിയില് മനുഷ്യൻ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു അടുത്ത് മരണം കാണുമ്പോഴാണ്. നമ്മുടെ കൂടെ കഴിഞ്ഞ ആരെങ്കിലും മരിച്ചു പോകുമ്പോ അപ്പൊ ചെറിയ കുട്ടികളപ്പൊ ചിന്തിക്കുന്നത് എന്ത് സംഭവിച്ചു എവിടെ പോയി. അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചലനമില്ലാതെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഭയം തോന്നും. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടടുത്ത വീട്ടിൽ പാല് വാങ്ങാൻ പോയി. കുറച്ച് ദൂരം ഒരു കാട് വഴി കൂടെയാണ് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു ഭയങ്കര ബഹളവും വെളിയും ഒക്കെ കേട്ട് വീട്ടിൽ നിന്നിറങ്ങി പോയി. അന്ന് നിക്കറിട്ട് നടക്കുന്ന സമയമാണ്. ഞാൻ അങ്ങോട്ട് ഇന്നപ്പോ എന്താണ്, ഞാനീ പോയ വഴിക്ക് ഒരാളിങ്ങനെ തോന്നിയിരിക്കുന്ന ഒരു പറഞ്ഞു മാമ എന്റെ തലയ്ക്ക് വേണം. ഞാൻ ഇറക്കാറില്ല ശരിക്ക് വഴിക്ക് എളിഞ്ഞിട്ട് തോന്നിയിട്ടപ്പോ ഞാനവിടെ ബോധം കെട്ട് വീട്ടിൽ നിന്നേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ കൂടെയാണെന്നോ ഞാൻ പോയത്. പിന്നെ എനിക്ക് കുറെ കാലം ആ വഴി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ മരങ്ങ് പോയാട് ഉടൻ ഇപ്പോൾ ചെറിയൊരായത് അതിന്റെ അടിയിൽ കൂടെ പോയത്. ഇങ്ങോട്ട് നോക്കിയില്ല, നോക്കിയിരുന്നെങ്കിൽ തീർന്നു. അന്ന് ഞാനത് തീർന്നു. കാരണം ഇനി തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബീഭത്സമാണ്. ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭയങ്കര. പിന്നെ ഞാൻ പോയി നിന്ന് ഇങ്ങനെ നോക്കി, എല്ലാരും നോക്കി, ഞാനും നോക്കി. ഇതിന്റെ അടിയിൽ കൂടെയാണ് ഞാൻ പോയത്. ഉടൻ തന്നെ നമ്മുടെ മനസ്സ് വരുന്നത് അയാള് പ്രേതമായി വരുന്നതും പിടിക്കുന്നത്. അപ്പോഴാണ് ഇതിലൊക്കെ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാകുന്നത്. ആരെങ്കിലും ചാവുന്ന കാണുമ്പോഴാണ് സാധാരണ. എവിടെ പോയി, എന്തു പോയി, അപ്പോഴാണ് ശരിക്കും ഈ നിത്യാനിത്യ വിവേകം വരുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കും പോലെയൊന്നും അല്ല, നമ്മുടെ സ്വന്തം ശൈലിയിലൊക്കെ ചിന്തിക്കും മനുഷ്യൻ എന്താ അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാ മനുഷ്യൻ മരിക്കുന്നത്, മരിച്ച എന്ത് സംഭവിക്കും. പിന്നെ നമ്മൾ കാര്യമായി ചിന്തിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോഴോ മതപ്രഭാഷണം കേൾക്കുമ്പോഴോ ഒക്കെയാണ് പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്താണ് സത്യം, എന്താണ് അസത്യം, അത് കേൾക്കുന്നവരെ ചിന്തിക്കുക, അല്ലാത്തവർ ചിന്തിക്കത്തില്ല. ചിന്തിച്ചാലും ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ലോകത്തെ കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ട് വെറുതെ അങ്ങ് പറയുന്നതല്ല, നല്ലോണം ചിന്തിച്ചിട്ട് പറയുന്ന ഒരു അഭിപ്രായമാണ് സർവം ഇതം ജഗത്ത്. ജഡം ദൃശ്യതയാ ഇതൊരു അനുമാനമാണ്. സർവം ഇതം ജഗത് പക്ഷ ജഡത്വമാണ് ദൃശ്യതയ എന്ന് പറയുന്ന ഹേതു. ദൃശ്യത്വ എന്ന് പറയുന്നതാണ് സ്ത്രീലിംഗത്തിൽ പറയുമ്പോൾ ദൃശ്യതയ. ഇത് പഴയകാലത്തെ ഉപയോഗിക്കുന്ന ഒരു അനുമാനം. അനുമാനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന്റെ അടയാളമാണ് അനുമാനം, ചിന്തിക്കുന്നു എന്നുള്ളത്. ഒരുപാട് വിചാരം ചെയ്ത് പറയുന്നതാണ്. അങ്ങനെ ചിന്തിച്ച് പറയുന്നിടത്താണ് അനുമാനത്തിന്റെ ആവശ്യം. ഇതൊരു വെളിപാടല്ല ലോകമൊക്കെ ഇങ്ങനെ അസത്യമാണെന്ന് തോന്നുന്നതല്ല. ചിലർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, അങ്ങനെയല്ല. ഇപ്പൊ ചില വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാർ ഗുരുവിനെ പോലുള്ളവരൊക്കെ വളരെ ചെറിയ പ്രായത്തിലേക്ക് ചിന്തിക്കും ലോകത്തെ കുറിച്ച്. ഗുരുവിന്റെ ചരിത്രത്തിലൊക്കെ പറയുന്നു ഇങ്ങനെ ചിന്താമഗ്നനായി കാട്ടിലും മേട്ടിലൊക്കെ പോയിരിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ചിന്തിക്കുന്നതെന്നാണ്, അങ്ങനെ കേവലം ചിന്തിച്ചുകൊണ്ട് പറ്റത്തില്ല. പിന്നെ മറ്റുള്ളവർ ഇതിനെ കുറിച്ച് അറിവുള്ളവരെന്ത് പറയുന്നു, ഇതിനൊക്കെ എന്താ സമാധാനം, നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കെല്ലാം കുട്ടിക്കാലത്ത് ചോദ്യം വന്നാൽ എന്താ ചെയ്യുന്നു, നമുക്ക് അറിവുണ്ടെന്ന് ധരിക്കുന്നവരുടെ ചോദിക്കും അതെന്താ അങ്ങനെ എന്താ ഇങ്ങനെ അങ്ങനെ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കും ചോദിക്കും, നമ്മുടെ അത്ര അറിവേ ഉള്ളൂ എന്നാലും അവരോട് ചോദിക്കും. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ ഇങ്ങോട്ട് പഠിപ്പിക്കും. പണ്ടൊന്നും അങ്ങനെയും സൗകര്യങ്ങൾ കുറവാണല്ലോ. ഈ പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു കുഴപ്പമുണ്ട്, എന്താണ് പിന്നെ പഠിക്കാനേ സമയമുള്ളൂ, ചിന്തിക്കാൻ സമയമില്ല. പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കണം, പഠിച്ചു തന്നെ ഒരു പാഠമാകും. പിന്നെ ചിന്തിക്കുന്നേപ്പോ പറ്റത്തില്ല. ഗുരുവിനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയല്ല, കുട്ടിക്കാലത്ത് വലിയ പഠിത്തമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു ഒരുപാട് ചിന്തിച്ചു മനസ്സിലാക്കി. ആ ചിന്തിക്കുന്നത് യുക്തി ഉപയോഗിക്കും, ആ യുക്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതം ജഗത് സർവം, ഈ കാണുന്ന സമ്പൂർണ്ണ ജഗത്തും പ്രപഞ്ചവും ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ സാധാരണ സംസ്കൃതത്തിൽ ജഡം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മന്ദബുദ്ധി ജളൻ എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇതിലും പറയും എന്താണോ ജളന് വിദേശമെന്ന് തോന്നിയതാണ്. അവിടെ ജളൻ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയാണ്. ബോധമില്ലാത്തവൻ, ഭ്രമിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പൊതുവെ ബുദ്ധിശൂന്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ജഡൻ. മലയാളത്തിൽ അത് ജഡനായി, ദായ ലായ. പക്ഷെ ഇവിടെ അദ്വൈതികൾ പറയുമ്പോൾ ജഡം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ, ചൈതന്യമില്ലാത്തത് എന്നാണ്, ചേതന അറ്റത്, അങ്ങനെയാണ് എന്ത് പറയുന്നത്, ജഡം എന്ന്. ഇതെല്ലാം ജഡമാണോ എന്ന് പറയും. അതിനൊരു ഹേതു പറയണം, യുക്തി. എന്താ പറയുന്നത്, ദൃശ്യത്തെയോ, ദൃശ്യമായതുകൊണ്ട്, ദൃശ്യം സാധാരണ ദൃശ്യ പ്രേക്ഷണെ ഞാൻ പശ്യതി എന്ന് രൂപമുണ്ടാകുന്നു. അപ്പൊ ദൃശ്യം എന്ന് പറഞ്ഞാൽ സാധാരണ എന്റെ അത് പ്രയോഗിക്കുന്നത് കാണുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, കാഴ്ചക്ക് വിഷയമായതെന്നാണ്. തുജ കാണുന്നത് കൊണ്ട് എന്നാണ്, ഈ ലോകം മുഴുവൻ ജഡമാണ്, തുജ ചൈതന്യമില്ലാത്തതാണ്, എന്തുകൊണ്ട്, കാണുന്നത് കൊണ്ട്. പക്ഷെ കാണുന്നതെന്നുള്ള അർത്ഥം പറഞ്ഞാൽ പോരാ, അതിനൊരു സാമാന്യർത്ഥമുണ്ട്. കാണുന്നതായാലും ശരി, കേൾക്കുന്നതായാലും ശരി, മണക്കുന്നതായാലും ശരി, രുചിക്കുന്നതായാലും ശരി, സ്പർശിക്കുന്നതായാലും ശരി, ചിന്തയ്ക്ക് വിഷയമാക്കുന്നതായാലും ശരി, എല്ലാം എല്ലാത്തിനും എടുത്തുകൊണ്ട് എന്ത് പറയും, അറിയുന്നത് കൊണ്ട്. അപ്പോ ഈ ജഗത്തെല്ലാം ചൈതന്യമില്ലാത്തതാണ് അറിയുന്നത് കൊണ്ട്, അതാണ് ഇവിടെ അറിവില്ലാത്തതാണ് അറിയുന്നത് കൊണ്ട് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എന്ന് വെച്ചാൽ അറിയുന്നതുകൊണ്ടെന്ന് വെച്ചാൽ അറിവിന് വിഷയമാകുന്നതുകൊണ്ട് ഈ ലോകം മുഴുവൻ അറിവില്ലാത്തതാണ്. അപ്പൊ അറിവ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അറിവില്ല, അറിവില്ല അത് തന്നെ. നമ്മൾ അറിയുന്നതൊന്നും അറിവല്ല. എന്തിനാണോ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അറിവില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് അറിവിനെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഏതുപോലെ ആകും, എന്തുകൊണ്ടങ്ങനെ പറയാൻ പറ്റില്ല. അറിവിനെ അറിഞ്ഞാലേ പറയാൻ പറ്റൂ. അറിവിനെ എങ്ങനെ അറിയാൻ പറ്റുമോ, അറിവെന്നേ അറിയാൻ പറ്റൂ. ഏതെന്ന് പറയാൻ, അറിവിനെ ഇങ്ങനെ അറിയാനും അങ്ങനെ അറിവിനെ അറിയുന്ന ഒരാളില്ല. അതാണ് പ്രശ്നം. ഈ അറിവിനാണ് ആത്മാവെന്ന് ഇവര് പറയുന്നത്. എല്ലാരും അദ്വൈതികളെല്ലാം പറയുന്ന അങ്ങനെ അറിവാണെന്ത് ആത്മാവ്. അപ്പൊ അതുവഴിയുള്ള എല്ലാം എന്താണ് ജഡം എന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നമ്മൾ എപ്പോഴും അറിവുണ്ട്, നമ്മൾ പലതും അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ഇത് നമ്മളിൽ ആരും പഠിപ്പിക്കാതെ തന്നെ തനിയെ സംഭവിക്കുന്ന കാര്യമാണ്. ഉള്ളിൽ അറിവുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. പക്ഷെ നമ്മളങ്ങനെ വേർതിരിച്ചൊന്നും അറിയത്തില്ല, എന്റെ ഉള്ളിൽ അറിവുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വേർതിരിച്ചൊന്നും അറിയില്ല. അവിടെ വേർതിരിച്ച് പറയുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? അതിനെ പറയുന്നു, അതാണ് ജഗത്ത് എന്ന് വെച്ചാൽ പ്രപഞ്ചം, ലോകം. ജഗത്തിന്റെ അർത്ഥമാണ് പ്രപഞ്ചമെന്നോ ലോകമെന്നോ എല്ലാം പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ജഗത്ത്. ഇപ്പൊ ഞാൻ അറിയുന്നു എന്ന് വയ്ക്കുക, നിങ്ങൾ ഓരോരുത്തരെയും അറിയുന്നു, എന്റെ ഉള്ളിൽ അറിവിരിക്കുന്നു. അപ്പൊ ആ അറിവാണ് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ ഓരോരുത്തരെ അറിയുന്നുണ്ടോ? ഞാൻ സുരേഷിനെ അറിയുന്നു. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ അറിയുന്നു സുരേഷിനെ, ഞാൻ അറിയുന്നതുകൊണ്ട് സുരേഷ് ജഡമാണ്. സുരേഷ് തിരിച്ചും പറയാമല്ലോ, എന്താണ്? സുരേഷ് എന്നെ അറിയുന്നു, അതുകൊണ്ട് ഞാൻ ജഡമായി. അപ്പൊ ചുരുക്കത്തിൽ എന്തായി? നിങ്ങൾ രണ്ടുപേരും ജഡമായി. അപ്പൊ പിന്നെ അറിയുന്നത് ജഡമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ഞാനും ജഡമാകും. എന്തുകൊണ്ട്? എന്നെ മറ്റൊരാളറിയുന്നു. അപ്പൊ പിന്നെ ഇവിടെ ജഡമല്ലാത്ത ഏതെന്നൊരു ചോദ്യം വരും. അതേ വരൂ, ജഡമല്ലാത്ത പറയും. ഞാൻ പറയും ഞാൻ അറിവ്. പക്ഷെ എന്നെ ആരറിയുന്നു? മറ്റൊരാളറിയുന്നു. ഞാൻ വേറൊരാളിനെ അറിയുന്നു. ഇപ്പൊ ദൃശ്യത്വ അറിയുന്നത് ജഡമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതന്നെ ഇപ്പൊ പറഞ്ഞു, എന്റെ അറിവിന് വിഷയമാണ് സുരേഷ്, സുരേഷിന്റെ അറിവിന് വിഷയമാണ് ഞാൻ. ഇപ്പൊ എല്ലാം എന്തായി? പിന്നെന്താ അറിവിന് വിഷയമാകുന്ന ജഡമെന്ന് പറഞ്ഞാൽ? എന്താ എന്റെ അർത്ഥം? ഞാൻ അറിയുന്നത് സുരേഷിനെയാണ്, സുരേഷിന്റെ അറിവിനെ അല്ല എന്ന് പറഞ്ഞാൽ സുരേഷിലിരിക്കുന്ന അറിവിനെ അല്ല ഞാൻ അറിയുന്നു. അതുപോലെ തന്നെ സുരേഷ് അറിയുന്നത് എന്താണ്? എന്റെ ഉള്ളിലിരിക്കുന്ന അറിവിനെ. എന്താ ഞങ്ങൾ രണ്ടു കൂട്ടർ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയുന്നത് അറിവിനല്ല അറിയുന്നത്. ഇവിടെ പറയുന്നത് എന്താണോ? അറിയുന്നതെന്തോ അറിയുന്നത് കൊണ്ട് തന്നെ ഒരു ജഡമെന്നാണ്. അപ്പൊ അറിവിനെ അറിയുന്നില്ല ശരിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും. അറിവിനെ അറിയാൻ പറ്റുന്നില്ല. അറിവല്ലാത്ത മറ്റു പലതിനെയാണ് അറിയുന്നത്. അപ്പോ സുരേഷിന്റെ ശരീരം അറിയാം, സുരേഷിന്റെ പല സ്വഭാവ രീതികളെ കുറിച്ചും എനിക്കറിയാം. കറുപ്പാണോ വെളുപ്പാണോ എന്നറിയാം. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ആ അറിവിനെ ഞാൻ അറിയുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെ അതങ്ങനെ പറയാൻ പറ്റും? എനിക്കിപ്പോ എന്റെ അറിവിനെ എനിക്കറിഞ്ഞൂടെ? അറിയാൻ പറ്റും? പറ്റും. അറിയാൻ പറ്റും. പിന്നെ എനിക്ക് എന്റെ അറിയാൻ അറിയാൻ പറ്റുമെങ്കിൽ എന്റെ അറിവിനെ ഞാൻ അറിയുന്നു. അപ്പൊ അറിവെന്തായി? വിഷയമായി. അപ്പൊ അത് ജഡമായി. പിന്നെ എങ്ങനെയാ അറിവിന് വിഷയമായതുകൊണ്ട് ജഡമെന്ന് പറയുന്നത്? എന്തുകൊണ്ട്? ഞാൻ അറിയുന്ന അറിവ് എന്ന് പറയുന്നത് അത് ശരിയായ അറിവല്ല, അതിന് ചിന്മയം എന്ന് പറയും. അരുളോളവുമുള്ളത് ചിന്മയമാണ്. അരുൾ എന്ന് പറയുന്ന അറിവാണ്. ആ അറിവ് വരെ ഉള്ളതൊക്കെ നമുക്കറിയാം. നമ്മളെന്തിനെ അറിയുന്നു? നമ്മുടെ മനസ്സിനെ അറിയുന്നു, അതറിവാണ്. ഇന്ദ്രിയങ്ങളെ കുറിച്ച് അറിയുന്നു, പ്രാണനെ കുറിച്ച് അറിയുന്നു, അല്ലേ? ഇതൊക്കെ ചിന്മയമാണ്. അതിന് ശരിയായ അറിവെന്ന് പറയാൻ പറ്റില്ല. ശരിയായ അറിവെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാൻ കഴിയാത്ത എന്നതാണ് അറിവ്. അപ്പൊ പിന്നെ ചിന്മയം എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണ്? ബ്രഹ്മവിദ്യാ വഞ്ചകത്തിന് രണ്ടാമത്തെ പ്രതി അറിയുമോ എന്ന് വെച്ചാ എന്താ പറയും? രണ്ടാമത്തെ പദ്യം അറിയുമെന്ന് വെച്ചാ എന്ത് പറയും? അറിയാം. ഉറപ്പാണോ? പറയാമോ എന്ന് ചോദിച്ചാ എന്ത് പറയും? പറയാം. അപ്പൊ എന്റെ അറിവിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട് അല്ലേ? ഞാൻ ധൈര്യം കൊണ്ട് പറയുന്ന എന്താണ്? രണ്ടാമത്തെ പദ്യം എനിക്ക് അറിയാം എന്ന് പറഞ്ഞാ എന്റെ അറിവിനെ എനിക്കറിയാം. ഇനി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ എനിക്കറിയത്തില്ല. അപ്പൊ അറിവിനെ അറിയുന്ന ഈ അറിവ് എന്ന് പറയുന്നത് ചിന്മയം. ഇത് ശുദ്ധമായ അറിവല്ല. അറിയത്തില്ലെന്ന് പറയുന്ന പോലും അറിവാ. ഇത് ശുദ്ധമായ അറിവാണ്, അറിവല്ല. ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? ഒരു കലർപ്പാണ്. അവിടെ അറിവിനോടൊപ്പം മറ്റെന്തോ കൂടെ ചേർന്നിട്ടുണ്ട്. ആ ചേർന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ വേർതിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പറയാം അതാണ് മനസ്സ്, അതാണ് ബുദ്ധി. എന്ന് വെച്ചാൽ അവിടെ ജഡവും കൂടെ കലർന്നിരിക്കുകയാണ്. ചിജ്ജടം ഞങ്ങൾ ചേർന്നിരിക്കുന്നതാണ്. അറിവ് നമ്മൾ അറിയുന്നു. അപ്പൊ അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതും ദൃശ്യമാണ്, അതുകൊണ്ടാണ് അത് ജഡം എന്ന് പറയുന്നത്. ചിന്മയമായിരിക്കുന്ന ജഡം രണ്ടും. ചിജ്ജടം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ചിത്തും ജഡവും. ചിന്മയം എന്ന് പറഞ്ഞാൽ ചിത്ത് കലർന്നിരിക്കുന്ന ജഡം. ചിത്ത് കലർന്നിരിക്കുന്ന ജഡത്തിനെ എന്ത് പറയും? ചിന്മയം. ചിത്ത് ജഡം എന്ന് പറഞ്ഞാൽ ചിത്തും ജഡവും. അപ്പൊ ഈ ചിന്മയമായത് രണ്ടു കൊണ്ട്, എന്തുണ്ട്? ചിത്തമുണ്ട്, ജഡമുണ്ട്. അതിനാണ് ചിന്മയം എന്ന് പറയുന്നത്. ആശയം നമ്മൾ പ്രത്യേകം പറയാണ്. ചിത്ത് ജഡം എന്ന് പറഞ്ഞാൽ ചിത്തം എന്ന് പറയുന്നത് കൊണ്ട് ശുദ്ധമായ ചിത്തിനെ എടുക്കുകയാണെങ്കിൽ അത് ജഡമില്ല. ജഡം എന്ന് പറയുന്നതുകൊണ്ട് ചിത്തില്ലാത്ത ജഡത്തെ എടുക്കണമെങ്കിൽ അത് വേറെയാണ്. അതേസമയം ചിന്മയത്തെ അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് ചിത്തുകൊണ്ട് ജഡവും രണ്ടുകൂടെ കലർന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ബോധം എന്ന് പറയുന്നത്. അറിയുന്ന ബോധം, പുസ്തകത്തെ അറിയുന്ന ബോധം, സ്മൃതി, ഭാവന, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഈ കളിക്കുന്നതൊക്കെ എന്താണ്? ചിന്മയമാണ്. അത് നമ്മളറിയുന്നുണ്ട്. നമ്മുടെ അറിവിനെ കുറിച്ച് ശരിക്കും ധാരണയുണ്ട്. എന്താ നീ എന്നെ അറിവില്ലാത്തവനെന്നാണോ ധരിച്ചതെന്നൊക്കെ ചോദിക്കാറില്ല. എനിക്ക് നിന്നെ ശരിയായിട്ട് അറിയാം, എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നൊക്കെ പറയുമ്പോ എന്താണോ അവിടെ അറിവിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്, അറിയുന്ന വിഷയത്തെ കുറിച്ചും ബോധ്യമുണ്ടെന്നോ. അതെ, എനിക്ക് എന്തറിയാന്ന് നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാ എന്താ? എന്റെ അറിവിനെ കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ട്. ആ നമ്മൾ ബോധ്യപ്പെടുന്ന അറിവെന്ന് പറയുന്നത് ചിന്മയമാണ്. ചിത്തും ജഡവും ചേർന്നിരിക്കുന്നു. ചിത്തും ജഡവും ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായി? അത് ജഡം, ജഡമുണ്ടോ അവിടെ? അപ്പൊ അറിയുന്നോണ്ട് എന്തായി? ജഡമായി. ചിത്തില്ലെന്ന് വെച്ചാൽ ജഡത്തിന്റെ പക്ഷത്തിലുള്ള ചിത്താണ്, ജഡത്തോട് ചേർന്നിരിക്കുന്ന ചിത്താണ്. അതങ്ങനെ ചേർന്നിരിക്കുകയാണ്. അപ്പൊ അതിനറിയുന്നുണ്ട്. ഇവിടെ പറയുന്ന എന്താണോ ദൃശ്യം എന്ന് പറയുമ്പോൾ അതെല്ലാം ആ ദൃശ്യത്തിൽപ്പെടും, അറിവിന് വിഷയമായിരിക്കുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ ഒരറിവുണ്ട്, കലരാത്ത അറിവ്, ശുദ്ധമായ അറിവ്. അത് ഈ ശുദ്ധമായ അറിവ് എന്ന് പറയുമ്പം അവിടെ രണ്ടായിട്ട് എടുക്കാൻ പാടില്ല. ഒന്ന് ശുദ്ധമായ ഒരറിവ്, പിന്നെ എന്താണ് ചിന്മയമായ ഒന്ന്. അങ്ങനെ രണ്ടായിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമില്ല. ഈ ശുദ്ധമായ അറിവ് തന്നെ ആണ് ചിന്മയമായിരിക്കുന്നത്. അങ്ങനെ ചിന്മയമായിരിക്കുന്നോണ്ട് അറിവിൽ രൂപാന്തരമൊന്നും സംഭവിക്കത്തില്ല. ഈ പാലും മണ്ണും കലർത്തി വെച്ചിരിക്കുന്ന പോലെ അല്ല. ശുദ്ധമായ അറിവ് ചിന്മയമായതുകൊണ്ട് അറിവിലൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ സംഭവിക്കുന്നതൊക്കെ എന്താണ്? അതിലെ ആ ജഡാംശത്തിലാണ് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ ജഡാംശത്തിലാണ് അറിവുണ്ടാകുന്നതും നശിക്കുന്നതും അറിയുന്നതുമല്ല, അതിന്റെ സഹായത്തോടു കൂടിയാണ്. ശുദ്ധമായ അറിവില് ഒന്നും സംഭവിക്കത്തില്ല. അതായത് ഇപ്പോ നമ്മളിവിടെ ഇരിക്കുമ്പോ ഇവിടെ സുഗന്ധം അനുഭവപ്പെടുന്നു, ദുർഗന്ധം അനുഭവപ്പെടുന്നു. സുഗന്ധവും നിർബന്ധവുമൊക്കെ നമ്മുടെ മൂക്കൽ അന്ന് തട്ടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ നമ്മളിരിക്കുന്ന സ്ഥലം, ഈ ഇടം, എന്റെ മൂക്കിരിക്കുന്ന സ്ഥലം, പിന്നെയാണ് പറയുന്നത് ആകാശം എന്ന് പറയുന്നത്. ഇടം, ആകാശം എന്ന് വെച്ചാൽ ഇടം എന്നാണ്. നീലാകാശം എന്ന് പറയുമ്പോഴേ അത് മേളിലാകത്തുള്ളൂ, അല്ല വെറും ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ്, ഇടമെന്നാണ്. അപ്പൊ ഈ മണം ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ മൂക്കിന് മണമുണ്ടായി. ഇതേ ആകാശം മണത്തോ? മാറി ആകാശം എന്നറിയോ? അത് വായുവിലൂടെ കടന്നു വരുന്നതാണ്. മൂക്കടച്ചു പിടിച്ച പിന്നെ അറിയത്തില്ല. അല്ലെങ്കിൽ വായു കാറ്റ് മാറി പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോഴും എന്ത് വരുന്നു? ഈ ഇടം അതിനിതൊന്നും സ്പർശിക്കുന്നില്ല. അല്ലേ, ഇവിടെ ഇപ്പൊ കുറച്ച് തീ കൊടുത്തേക്കണം. അല്ലേ, അഗ്നി നിന്ന് സ്ഫുരിക്കുന്ന എവിടെയാണ്, പ്രകാശിക്കുന്ന എവിടെയാണ്? ഈ ഇടത്തിലാണ്. അഗ്നി ഇടത്ത് കത്തിച്ചു കളയും. അഗ്നി കത്തിയാലും കത്തിയാലും ഇടം അങ്ങനെ തന്നെ, ഇടത്തെ എരിച്ചു കളയാൻ അഗ്നിക്ക് പറ്റത്തില്ല. എന്നാ ഇടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതുപോലെയാണ് അറിവിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ചിന്മയമായ അറിവ് സംഭവിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം പറയുന്ന എന്താണ്? ആ ഒരു ചിന്മയമായ അറിവെന്ന് പറയുന്നത് അത് നമ്മൾ തീർച്ചയായും രണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിൽ അറിവെന്ന് പറയുന്നത് സത്യം. അത് ഈ ആകാശത്ത് പോലെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും ആകാശത്തെ ബാധിക്കുന്നില്ല. മണത്താലും നാറിയാലും കത്തിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുഴിച്ചാലും ഇവിടെ ഒരു ഭയങ്കര ആറ്റം ബോംബ് പൊട്ടിയെന്നിരിക്കട്ടെ, ആകാശം പൊട്ടും, ഇതിന് സർവം ഭസ്മമാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ആറ്റം ബോംബ് ഇട്ടല്ലോ, അവിടെ ഭയങ്കര നാശനഷ്ടം ഉണ്ടായി. അവിടുത്തെ ആകാശത്തിന് എന്തെങ്കിലും പറ്റിയോ? അതിന്നും അതുപോലെ പഴയതുപോലെ തന്നെ അവിടെ ഉണ്ട്. വായുവിനൊക്കെ ദോഷം, വായു ഉൾപ്പെടെ പ്രകാശത്തിനും ദോഷം വരാം, ഭൂമിക്ക് ദോഷം വരാം, ജലത്തിന് ദോഷം വരാം, പക്ഷെ ആകാശത്തിന് മാത്രം ഒന്നും സംഭവിക്കില്ല. എന്നാ എല്ലാം എവിടെയാ സംഭവിച്ചത്? ആകാശത്തിന്. അതും പറയേണ്ട, ഒരു ആകാശം ഇല്ലെങ്കിൽ അത് സംഭവിക്കും. കിടന്ന് പൊട്ടാനൊരിടം വേണ്ടേ? ആകാശം ഇല്ലെങ്കിൽ അത് സംഭവിക്കും. അതുപോലെ ഈ ചിത്ത് അറിവ്, അതുകൊണ്ടാണ് അതിന് ചിത്ത് ആകാശം എന്ന് പറയുന്നത്. എല്ലാം അതിലാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്താണ് ചിന്മയമായ ഈ അറിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മൾ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഒരിടത്ത് എത്തത്തില്ല. കാരണം അത് സത്യമല്ലെന്നാ പറയുന്നത്. സത്യമായൊരു നിലനിൽപ്പില്ല ഈ ചിന്മയമായ ബോധത്തിന്. അപ്പൊ ഈ ചിന്മയമായ ബോധം എവിടെയാണോ നടക്കുന്നത് അതാണ് ശരിയായ ബോധം. രണ്ട് ബോധമുണ്ടോ അതില്ല. അപ്പൊ പിന്നെ ചിതാകാശം, ബോധാകാശം എന്നൊക്കെ പറയുന്ന ബോധം, അതിലാണ് ഈ ചിന്മയമായ ഈ അറിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് അപ്പൊ അതിന് ഒരു മാറ്റം സംഭവിക്കാതെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആകാശത്തിന്റെ ഉദാഹരണം പറഞ്ഞു, ആകാശത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ ആകാശത്തിന് എന്ത് സംഭവിക്കണം? അതുപോലെ ചിതാകാശം അല്ലെങ്കിൽ ബോധാകാശത്തിൽ ഒന്നും സംഭവിക്കാതെ അവിടെ ചിന്മയമായ ആകാശം സംഭവിക്കും. അപ്പൊ ഒന്നും സംഭവിക്കാതെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരസ്പര വിരോധമല്ല. ഒന്നും സംഭവിക്കാതെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം സംഭവിക്കുന്നുണ്ടെന്നല്ല, സത്യമായി സംഭവിക്കുന്നു. സത്യമായ ഒരു മാറ്റവും സംഭവിക്കുന്നു എന്നങ്ങനെ സംഭവിക്കുന്നു. അതിനാണ് മരുമരീചികളെയും മറ്റും ഉദാഹരണം പറയുന്നത്. സത്യമായ സംഭവിക്കുന്നില്ല എന്നാ എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു? അപ്പൊ നമുക്ക് ഇതുവരെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും ചിന്മയമായ ബോധത്തെ സംബന്ധിച്ച്. എന്നാ അതിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പോയാ ഇത്രയും മനസ്സിലാക്കാൻ പറ്റും, സത്യമല്ല, അത്രയും മനസ്സിലാക്കാൻ പറ്റും. അതിനെ നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ സ്ഥൂലമായിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ അറിയുന്നുണ്ട്. ഈ അറിയുന്നതെല്ലാം എന്താണ്? ജഡമാണ്. ഇതെല്ലാം എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അറിവ്, അതുവഴിയുള്ള സർവ്വതും ജഡമാണ്, സർവവും ദൃശ്യമാണ്, അറിവിന് വിഷയമാണ്. ഇപ്പൊ ചിതാകാശം അല്ലെങ്കിൽ ബോധാകാശം എന്ന് പറയുന്ന ഒരറിവുണ്ട്. അതിൽ ഇതെല്ലാം സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ അറിവിന് വിഷയമെന്ന് പറയുന്നത്. അതിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവനെ മനസ്സിലാക്കുക. ഇത് ഇതിൻ്റെതായ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, വേറെ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ചിത്താകാശത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു, സംഭവിക്കുന്നതോ അതൊക്കെയാണ് അതിന്റെ വിഷയമെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നതല്ല എന്താണ്, അത് ജഡമാണ്. ഈ അറിവിൽ നിന്നും വേറിട്ട് തന്നെ മനസ്സിലാക്കണം, അതാണ് അവിടെ പറയുന്നത്.